അതായത് ഭൂമി ചലിക്കാത്താണെന്നുള്ള അനുഭവമായിരുന്നു. അനുഭവം എന്ന് വെച്ചാൽ ഒരു കാലം വരെ അത് സംശയത്തിന് ഇടം കൊടുക്കാത്ത അനുഭവമായിരുന്നു. സംശയിക്കാനും ഒരു പഴുതല്ല, എന്തുകൊണ്ട് ചലിക്കുന്നില്ല, പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? അപ്പൊ അത് സംശയിക്കാനേ മനുഷ്യന് അവസരം കൊടുത്തില്ല. സംശയിച്ചാണ് പലപ്പോഴും സത്യം അറിയുന്നത്, അപ്പോഴേ സംശയിക്കാനേ ഇടം കൊടുത്തില്ല. കാരണം അത് ചലിക്കുന്നില്ല, ആരുടെ അനുഭവത്തിനും ചലിക്കുന്നില്ല. അപ്പോ സംശയിക്കാതെ തന്നെ ആൾക്കാർ എന്ത് ചെയ്തു? അത് ബോധ്യപ്പെട്ട് ഭൂമി ചലിക്കുന്നില്ല വിശ്വസിച്ച്. പക്ഷെ ക്രമേണ അവരുടെ മനസ്സിൽ സംശയം വന്നു. മനുഷ്യൻ എന്റെ ചിന്തക്കനുസരിച്ച് എങ്ങനെ ഈ ഗോളങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് അതിന്റെ ചലനങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രന്റെയും സൂര്യന്റെയും ഒക്കെ ചലനങ്ങളെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന് സംശയം വന്നു. പഠനം തുടർന്നു കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി സൂര്യനല്ല ചലിക്കുന്നത്, ഭൂമിയാണ്. അപ്പൊ അതിലുണ്ടായിരുന്ന വിശ്വാസവും ബോധവുമെല്ലാം നേരെ തിരിഞ്ഞു. ഏതാണോ ചലിക്കുന്നു എന്ന് പറയുന്നത് ചലിക്കുന്നുണ്ടാകും, ഏതാണോ ചലിക്കുന്നത് അത് ചലിക്കുന്നില്ലെന്ന്, ഏതാണോ ചലിക്കാത്തത് അത് ചലിക്കുന്നു. അങ്ങനെ ഒരു ബോധം വന്നു. ശങ്കരാചാര്യ ഒരു ഉദാഹരണം പറയുന്നു. ഒരു വള്ളത്തിൽ സഞ്ചരിക്കുന്ന ആളുണ്ട്, സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം പിറകിലോട്ട് പോകുന്നു എന്ന് തോന്നുന്നതൊരു ഭ്രമമാണ്. അപ്പോ അങ്ങനെ ചലിക്കാത്ത വസ്തുക്കൾ ചലിക്കുന്നു എന്ന് തോന്നുന്ന ഭ്രമമാണെന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്, വളരെ ദൂരെ നിൽക്കുന്ന ഒരാള് ചലിക്കുകയാണ്, ദൂരെ നോക്കുമ്പോൾ നമുക്ക് ചലിക്കുന്നില്ല എന്ന് തോന്നുന്നു, അതും ഭ്രമമാണ്. അത് അന്ന് ബസ്സില്ലല്ലോ, അന്ന് വള്ളമാണ്. ഏറ്റവും വേഗത കൂടിയ സൂപ്പർസോണിക് എന്ന് പറയുന്നത് അന്നെന്താണ്? വള്ളമാണ്. പിന്നെ കുതിരപ്പുറത്തൊക്കെ പോകാതെ അവർക്കൊന്നും പറ്റത്തില്ലല്ലോ. വളരെ ദൂരെ ഇരിക്കുന്ന ഒരു വസ്തു നമുക്ക് ചലിക്കുന്നില്ല എന്ന് തോന്നുന്നു, ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഒരാൾ നമ്മുടെ നേരെ വളരെ ദൂരെ നടന്നു വരുമ്പോൾ നമ്മൾ നോക്കിയാൽ ചലിക്കുന്നില്ല. അത് സാറിന് അന്ന് ഉദ്ദേശിച്ച കുതിരയിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെ ദൂരെ നിന്ന് മരുഭൂമിയിലും മറ്റും ദൂരെ നോക്കുമ്പോൾ ഒരാൾ ഒരു പൊട്ടുപോലെ അവിടെ കാണും, ചലിക്കുന്ന അറിയാൻ പറ്റില്ല. ആ ഉദാഹരണം പറഞ്ഞു. അപ്പൊ ചലിക്കുന്നത് ചലിക്കുന്നില്ല എന്നനുഭവം തോന്നും, ചലിക്കാത്തത് ചലിക്കുന്നു എന്നനുഭവം തോന്നും, ഇത് രണ്ടും ഭ്രമമാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഭൂമിയെയും സൂര്യനെയും സംബന്ധിച്ച് അറിയില്ല. അപ്പൊ സംശയിക്കാൻ ഇങ്ങനെ യാതൊരു സംശയിക്കേണ്ടെന്നാണ്. പിന്നെ മനുഷ്യൻ കുറെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെയും കൊണ്ട് കുഴപ്പം, നമ്മുടെ അനുഭവത്തിനും കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് ശരിക്കും ബോധ്യമുള്ള കാര്യങ്ങൾ പഴയകാലത്ത് സംശയിക്കാൻ പാടില്ല എന്നായിരുന്നു എന്ന് പറയുന്നത്. സംശയാത്മാ വിനശ്യതി കുറെ പഴയകാലത്ത് പറഞ്ഞതാണ്, സംശയിക്കാനേ പാടില്ല. ഇന്നത്തെ ചിന്താഗതി അതല്ല, എന്ന് പറയുന്നത് സംശയിക്കണമെന്നാണ്. നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്നവരെ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നു ആണ് പഴയ ചിന്താഗതി ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം. ഇന്നിപ്പോ ഒരു കൊലപാതകം നടന്നു, ഒരു മോഷണം നടന്നു, പോലീസുകാർ അവിടെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം അവര് വിശ്വസിക്കല്ലേ ഇന്ന ആളാണ് കൊന്നത്, അങ്ങനെയല്ല. അവരാദ്യം എന്ത് ചെയ്യുന്നു? സംശയിക്കുന്നു. സംശയിക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കും, 10 പേര് ആദ്യം സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് 10 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കും. എല്ലാവരും സംശയിക്കുകയാണ്, എന്നിട്ട് അന്വേഷണം നടത്തും സംശയിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ശരിയായ അന്വേഷണമാണെങ്കിൽ ഓരോരുത്തരെ അവർ എലിമിനേറ്റ് ചെയ്യും, അവരിൽ നിന്ന് വെട്ടിക്കളയും, ഇയാളെന്താ ഇയാളെന്താ ഇയാളെന്താ. അവസാനം ഒരാളിലെത്തും. അപ്പൊ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവസാനമാണ് തത്ത പറയും പോലെ പറയും, ഞാൻ തന്നെയാണ് മോഷ്ടിച്ചത്, എന്നെ രക്ഷയില്ല. കാരണം എല്ലാ തെളിവുകളും അയാൾക്ക് എതിരാകും. അപ്പൊ സംശയിച്ചിട്ട് സത്യത്തെ കണ്ടുപിടിക്കുക എന്നുള്ള അതാണ് ഇന്നത്തെ രീതി. അതിന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഏതിനെയും വളരെ വിമർശനാത്മകമായി ചിന്തിക്കുന്നു, ചിന്തിച്ചിട്ട് അങ്ങനെ. കാരണം സത്യമാണെങ്കിൽ സത്യം പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെക്കുറിച്ച് ഒരാൾ വിമർശനാത്മകമായി ചിന്തിക്കുന്നു, അതുകൊണ്ട് സത്യത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം സത്യമാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അവസാനം സത്യത്തിൽ തന്നെ എത്തിച്ചേരും. കള്ളന് പേടിയാണ്, ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്ന അവസാനം എന്നെ പിടിക്കുമോ, പിടി വീഴുമോ എന്ന് കള്ളന് പേടിയാണ്, അവസാനം പിടിക്കുകയും ചെയ്യും. സത്യത്തെ നിങ്ങൾ സംശയിച്ചു എന്ന് പറഞ്ഞു സത്യത്തിന് എന്താ പ്രശ്നം? കാരണം സത്യം അതാണെങ്കിൽ എന്ത് ചെയ്യും? സംശയിച്ച് സംശയിച്ച് അവസാനം സത്യം വെളിപ്പെടുകയാണെങ്കിൽ സത്യം തന്നെയായിരിക്കും വെളിപ്പെടുന്നത്, അസത്യമായിരിക്കില്ല. ഒരു തൂണിനെ കണ്ടിട്ട് കള്ളനാണോ അതോ തൂണാണോ എന്ന് സംശയിക്കും. സംശയിച്ച് സംശയിച്ച് അയാൾ അടുത്തടുത്ത് ചെന്ന് അല്ലെങ്കിൽ ശരിക്കും വെളിച്ചം വരുമ്പോൾ സത്യം അയാൾക്ക് ബോധ്യപ്പെടുന്നു, ഒന്നീ തൂണ് അല്ലെങ്കിൽ കള്ളൻ. പിന്നെ തൂണിനെ അല്ലെങ്കിൽ കള്ളനെ കണ്ടിട്ട് സംശയിക്കുന്നതിന് തൂണിനോ കള്ളനോ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? എന്താണോ സത്യം അത് സംശയിക്കുന്നവർ ബോധ്യപ്പെടും, ബോധ്യപ്പെടണമെന്ന് വിചാരിച്ചാൽ ശ്രമിച്ചാൽ. അതുകൊണ്ട് സംശയിച്ചാൽ നശിക്കുമെന്ന് അത് പഴയ രീതിയാണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പഴയകാലത്ത് പറയുന്ന സ്വർഗം പോലെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ പറയുന്നത് സ്വർഗത്തെ കുറിച്ച് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? യാഗം ചെയ്യത്തില്ല. സ്വർഗത്തെ ഒരാൾ സംശയിച്ചാൽ യാഗം ചെയ്യത്തില്ല. സ്വർഗമുണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അയാൾ യാഗം ചെയ്യത്തുള്ളൂ. അപ്പോ സംശയിച്ചു കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം വരും? പുരോഹിതന് നഷ്ടം വരും. അതുകൊണ്ട് അയാൾ പുരോഹിതൻ പറയണം, നീ സംശയിക്കരുത്. സംശയിക്കാതെ എന്ത് ചെയ്യണം? രസീത് എഴുതിക്കണം, പൂജ നടത്തിക്കണം എന്ന് പുരോഹിതന് പറഞ്ഞേ കിട്ടും. എന്നാലും എന്ത് കിട്ടത്തുള്ളൂ? വരുമാനം ഉണ്ടാകും. അങ്ങനെ ഉറപ്പിച്ചു പറയും. ഈ ഫലം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും പൈസ മുടക്കി യാഗം നടത്തും. അപ്പൊ അത്തരം സന്ദർഭങ്ങളാണ് പറയുന്നത് സംശയിക്കരുത്. ഇനി വിശ്വസിച്ചു പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. വിശ്വസിച്ച് നമ്മൾ ചില സ്ഥലത്ത് വിശ്വസിച്ചു പോകുന്നു, വിശ്വസിച്ചു പോകുന്നിടത്ത് നമ്മൾ കണ്ടെത്തും. ചില സ്ഥലങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ഞാനിപ്പോ ഇന്നിവിടെ ഇരിക്കുന്നു, ഞാനുണ്ടെന്നുള്ള വിശ്വാസം ഒരാൾ എന്നെ കാണാൻ കൂടെ വരുന്നു. അവൾ വിശ്വസിച്ചാ വന്നു, സംശയിച്ചിട്ടല്ല. എന്നെ കാണും, അങ്ങനെയും സംഭവിക്കാം. വിശ്വസിച്ചും വരും, പക്ഷെ നിർബന്ധം പിടിക്കാൻ പാടില്ല. എന്താണോ സംശയിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. സംശയിച്ചു വന്നാലും ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്നെ കാണും, വിശ്വസിച്ചു വന്നാലും ഞാനിവിടെ ഉണ്ടെങ്കിൽ കാണാം. പ്രധാനമായിട്ട് വേണ്ട എന്താണ്? ഞാനിവിടെ ഉണ്ടായിരിക്കണം, അതാണ് മുഖ്യം. അപ്പൊ സത്യമാണെങ്കിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയാലും സംശയിച്ച് പോയാലും കാണും. ഗ്യാരണ്ടി ആർക്കും കൊടുക്കാൻ പറ്റില്ല. യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി, കാരണം ഇത് മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്, ആർക്കും ഉറപ്പ് കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ശരി, ജീവിച്ചിരിക്കുമ്പോ കിട്ടും എന്ന് പറഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നൊക്കെ ഉറപ്പാണ് സ്വർഗം കിട്ടും ജീവിച്ചിരിക്കുമ്പോ എന്ന് പറഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ശരി. ഇതങ്ങനെയല്ലല്ലോ, മരിച്ചതിന് ശേഷം. ഇനി ജീവിച്ചിരിക്കുമ്പോ ഉള്ള ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാര്യരീതിയാണ് ചെയ്തു കഴിഞ്ഞാൽ മഴ പെയ്യുന്നവര്, അപ്പോ കാര്യം യാഗം ചെയ്തു. മഴ പെയ്തില്ല എന്നാലും അതിന് സമാനമുണ്ട്. എന്താണ് അടുത്ത ജന്മത്തിൽ മഴ പെയ്യും? ഈ ജന്മത്തിൽ പെയ്യുന്നതിന് കുഴപ്പമൊന്നും. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ പെയ്യുമെന്ന് ഉറപ്പിച്ച് മഴ പോലെയുള്ള കാര്യങ്ങൾ ഈ ജന്മത്തിൽ പെയ്യുമെന്നും ഓരോ ഉറപ്പും പറയുന്നില്ല. ഈ ജന്മത്തിൽ പെയ്തില്ലെങ്കിൽ അടുത്ത്. പക്ഷെ സ്വർഗം അങ്ങനെയല്ല, സ്വർഗം ഉറപ്പായിട്ടും കിട്ടും. എന്തുകൊണ്ട്? അത് മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ്. പിന്നെ കിട്ടിയോ ഇല്ലേ എന്ന് ചോദിക്കാൻ അവിടെ ചെയ്യിപ്പിക്കുന്നവനുമില്ല, ചെയ്യുന്നവനുമില്ല. അപ്പൊ അവിടെയാണ് പറയുന്നത് നിങ്ങൾ സംശയിക്കരുത്, സംശയിച്ചാൽ നിങ്ങൾക്കൊരിക്കലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംശയിക്കരുതെന്ന് പറയുന്നത് തന്ത്രിമാരാണ്. തന്ത്രിമാർക്കത് പറഞ്ഞേ പറ്റും, ഇല്ലെങ്കിൽ അവരുടെ വയറ്റിപ്പഴുപ്പ് വയറ്റത്തടി സ്വാമിമാർക്കും പറയേണ്ടി വരും. രണ്ട് കാര്യമാണ്. അപ്പോ നമുക്ക് ഭൗതികമായി ഒരു കാരണവശാലും തെളിവ് സംഘടിപ്പിക്കാൻ വയ്യാത്ത കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംശയിച്ചാൽ നശിക്കുമെന്ന് പറയുന്നത്. ഭൗതികമായി തെളിവ് സംഘടിപ്പിക്കാന്നുള്ള ഏത് കാര്യങ്ങളായാലും ശരി, അവിടെ സംശയിച്ച് തന്നെയാണ് പോകുന്നത്. ചില സ്ഥലങ്ങളിൽ വിശ്വസിച്ചും പോകും, പക്ഷെ കൂടുതൽ സംശയിച്ചാ പോകും. പിന്നെ പലപ്പോഴും വിശ്വാസം നല്ലതായിരിക്കും. ഇപ്പൊ ഹിമാലയത്തിന്റെ മേളിൽ ഒരാൾ കയറാൻ പോകും, അപ്പോ അയാൾ തുടക്കത്തിൽ തന്നെ നല്ല വിശ്വാസമുണ്ട്, എനിക്ക് മേളിൽ കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ കയറുകയാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി അയാൾക്ക് മേളിലെത്താനുള്ള സാധ്യത കൂടും വിശ്വാസമുണ്ട്. പക്ഷെ അത് ഭൗതികമായ കാര്യങ്ങളാണ്, അതിനൊരു മുകൾ പരപ്പുണ്ടെന്നും തനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ടെന്നും ഉള്ളൊരു കാൽക്കുലേഷനിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് അതിന് കാരണം. വെറുതെ ആത്മവിശ്വാസം കൂടിപ്പോയാൽ നടന്നില്ലെന്നും പറയും. പക്ഷെ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ചാൻസ് ഉണ്ട്. എന്താണ്? സംശയിച്ചും പോവാം, വിശ്വസിച്ചും പോവാം, രണ്ടും ഇന്ന് സാധ്യമാണ്. പക്ഷെ അലൗകികമാണ് വിഷയങ്ങളെങ്കിൽ അവിടെ സംശയിക്കാൻ പാടില്ലെന്നാണ്. സംശയിച്ചവൻ സംശയങ്ങളും ചെയ്യത്തില്ല, വിശ്വസിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തത്വചിന്തയിൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്താണോ, വിശ്വസിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഇത് അന്വേഷിക്കുന്ന സമയത്ത് ഒരുത്തന് ബോധ്യപ്പെടുന്ന കാര്യമുണ്ട്. ബോധ്യപ്പെട്ട പിന്നെ അന്വേഷിക്കണ്ട, കാരണം ഇതിൻ്റെ ഒരു അലൗകികതയുണ്ട്. എന്നിട്ട് അലൗകികമായി സാധാരണ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇതിലൊരു അലൗകികമായ ഒരു അംശമുണ്ട്. അതുകൊണ്ട് തത്വചിന്തയിലും എന്ത് ചെയ്യണം, ദൃഢമായ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയാലേ തത്വത്തെ അറിയാൻ കഴിയുള്ളൂ. സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തത്വചിന്തയുടെ കാര്യത്തിലും പറയും സംശയാത്മ വിനശ്യതി. തത്വചിന്തയുടെ കാര്യത്തിലുണ്ട് അത്, എല്ലായിടത്തും അത് ശരിയല്ലെന്നേ ഉള്ളൂ. ഇവിടെ ഉദാഹരണം എന്താ പറയുന്നത്, ഈ പദ്യത്തില് ചിത്രത്തിന്റെ ഉദാഹരണം. അഗ്രേ സർവം മനോമാത്രം ചിത്രമിവ ആസീ ഭഗവാൻ ഈദൃശം വൈചിത്യം സർവം, രണ്ടിടത്തും ചേർക്കാം, ഈദൃശം സർവം വൈചിത്രം ഇതത്തിനോടുകൂടി സർവം ചേർക്കാം. ചിത്രകാരവത് പ്രാപയാമാസ. ഇവിടെ പറയുന്നത് ഇതാണ്, ഉള്ളിലിരിക്കുന്നത് ഭാവന, പുറത്തുള്ളത് ആ ഭാവനയുടെ ഒരു പ്രകടഭാവം. ഉള്ളിൽ ഭാവനാരൂപത്തിലിരുന്നു, നേരത്തെ പറഞ്ഞു വാസനാരൂപത്തിലിരുന്നു, അതിന്റെ പ്രകടഭാവമാണ്, വാസനയുടെ പ്രകടഭാവം ആയതുകൊണ്ട് അത് സത്യമല്ല. ഇത് തന്നെ ആത്മോപദേശത്തിൽ പറയുന്നത് 85-ാമത്തെ പദ്യം. അവിടെ അല്പം വ്യത്യാസത്തിൽ പറയുന്നതാണ്, ഇത് രണ്ടും ഒരുപോലെയാണ്. നിഴലൊരു ബിംബം അപേക്ഷിയാതെ നിൽപ്പിയിലെഴും ഇലകങ്ങും അബിംബമാകയാലെ നിഴലുമതെന്ന്. ഇത് 85. നേരുമല്ല വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണും എല്ലാം. ഒരു ബിംബം അപേക്ഷിയാതെ നിഴൽ നിൽപ്പിയില്ല, ഒരു ബിംബത്തെ അപേക്ഷിക്കാതെ നിഴൽ നിലനിൽക്കുന്നില്ല. നിഴലെന്ന് പറയുന്ന ഇന്ന് നമ്മൾ പറയുന്ന രീതിയല്ല പഴയ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നു. പഴയ മലയാളത്തിൽ നിഴലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബം എന്നാണ്. ഇന്ന് നിഴലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ അതിന്റെ വ്യത്യാസം എങ്ങനെ മനസ്സിലാകും? നമ്മൾ ഈ റോഡിൽ കൂടെ നടക്കുന്നു രാവിലെ, നമ്മുടെ നിഴല് ആ റോഡിൽ കാണാം. എന്ന് വെച്ചാൽ ആ നിഴലെന്ന് പറയുന്നത് നമ്മുടെ ശരീരം പ്രകാശത്തെ തടയുന്നുകൊണ്ട് വരുന്നതാണ്, അതാണ് നിഴല്. ഇതിനെയാണ് നമ്മൾ ഇന്ന് നിഴൽ എന്ന് പറയുന്നത്. പ്രതിബിംബം അങ്ങനെയല്ല, നമ്മുടെ പ്രതിബിംബം അവിടെ കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പ്രതിബിംബം റിഫ്ലക്ഷനാണ്. കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബം കാണാൻ പറ്റും. ഇത് ആത്മവിലാസത്തെ ഇവർ പറയുന്നുണ്ട്. കണ്ണാടി നാം നമ്മുടെ നിഴലിനെ കാണുന്നു എന്നാണ് പറയുന്നത്. നിഴലെന്ന് വെച്ചാൽ പ്രതിബിംബത്തെ കാണുന്നു എന്നാണ്. ഈ നിഴലല്ല, നമ്മൾ ഇപ്പൊ കാണുന്ന നിഴലല്ല. നമ്മൾ മരത്തിന്റെ നിഴലിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൽ ഇരിക്കുന്നു എന്നല്ല. പക്ഷെ ഇന്നത്തെ നിഴലല്ല പഴയ നിഴൽ. അവിടെ നിഴൽ എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. രണ്ടു രണ്ടാണ്. കാരണം ടാർട്ട റോഡിലും നിഴൽ വരും, പക്ഷെ അവിടെ പ്രതിബിംബം വരില്ല. കാരണം പ്രതിബിംബത്തിന് സ്വച്ഛമായൊരു പ്രതലം വരും, എന്നാലേ പ്രതിബിംബം ഉണ്ടാവുക. അതുകൊണ്ട് നിഴൽ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ പ്രതിബിംബം ബിംബത്തെ അപേക്ഷിക്കാതെ നിൽപ്പിയില്ല, നിലനിൽക്കുന്നില്ല. അത് സിദ്ധാന്തമായിട്ട് പറയുന്നു. ഒരിക്കലും ഒരു പ്രതിബിംബം ബിംബത്തെ ആശ്രയിക്കാതെ നിൽക്കുന്നില്ല. ഏഴും ഉലകെങ്ങും അബിംബമാകയാലേ, എങ്ങും ഏഴും ഉലക് അബിംബമാകയാലേ, എങ്ങും എഴുന്ന പ്രകടമാകുന്ന എന്നർത്ഥം, അനുഭവപ്പെടുന്ന എന്നർത്ഥം. അതും പല പഴയ മലയാളം. എങ്ങും പ്രകടമാകുന്ന ഉലക് അബിംബം, ബിംബമില്ലാത്തതാണ്. ബിംബം അല്ലാന്നല്ല, ബിംബം ഇല്ലാത്തതാണ് എന്നാണ്. അപുത്ര വിദ്യമാന പുത്ര എന്നൊക്കെ പറയുമ്പോൾ അബിംബം എന്ന് വെച്ചാൽ ബിംബരഹിതം, ബിംബമില്ലാത്തതാണ് എന്ന് വെച്ചാൽ ഈ ഉലകിന് ബിംബമില്ല. അതാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഇത്? നിഴലും നിഴലും അതല്ല, നേരുമല്ല. നിഴലും നിഴലും അതല്ല, നിഴലല്ലാന്നേ ഉള്ളൂ. അതും പഴയ ഭാഷയുടെ ഒരു ഇത്. ഇത് നിഴലുമല്ല, നിഴലുമതല്ല എന്ന് വെച്ചാൽ നിഴലുമല്ല, നേരുമല്ല. നേരെന്ന് പറഞ്ഞാൽ എന്താ? ബിംബം. നേര് ബിംബം, നിഴല് പ്രതിബിംബം. ഇത് ബിംബമല്ല പ്രതിബിംബമല്ല. കാരണം ബിംബത്തിന്റെ പ്രതിബിംബത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അടുത്ത് പ്രതിബിംബത്തെ അപേക്ഷിച്ച് ബിംബം നേരാണ്, അങ്ങനെ പറയും. അതുകൊണ്ട് ഈ ഉലകെന്ന് പറയുന്നത് ഒരു ബിംബവുമല്ല പ്രതിബിംബവും അല്ല. പിന്നെന്താണ്? എഴുതിയിടും പണി വിദ്വാൻ എഴുതിയിടും പണി പോലെ കാണും എല്ലാം. എഴുതിയിടും പണി പോലെ എല്ലാം വിദ്വാൻ കാണും. എഴുതിയിടുക എന്ന് വെച്ചാൽ വരയ്ക്കുക. എഴുതിയിടും പണി എന്ന് വെച്ചാൽ വരയ്ക്കുന്ന സർപ്പം, വരച്ച സർപ്പം എന്നർത്ഥം. വരച്ച സർപ്പം പോലെ എല്ലാത്തിനെയും, എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുമൂലക് എന്ന് നേരത്തെ പറഞ്ഞു. ഈ ഉലകെല്ലാം വിദ്വാൻ കാണും എന്ന് വെച്ചാൽ വിദ്വാൻ അറിയുന്നു. ഇതൊരു വരച്ച പാമ്പിനെ പോലെ എല്ലാ ഉലകത്തെയും എല്ലാ ലോകത്തെയും പ്രപഞ്ചത്തെയും വിദ്വാൻ അറിയുന്നു. വിദ്വാൻ എഴുതിയിടും പണി പോലെ, അവിടെ ആദ്യകാലത്ത് നടരാജഗുരു വ്യാഖ്യാനിച്ച വിദ്വാൻ വരയ്ക്കുന്ന സർപ്പം പോലെ. വിദ്വാൻ എന്ന് പറയുന്നത് അതിനോട് അന്വേഷിച്ച്. ഇപ്പൊ അവർ പ്രസിദ്ധീകരിക്കുന്നതിന് ചെറിയ തിരുത്തലൊക്കെ വരുത്തി അവർ പ്രസിദ്ധീകരിക്കും. ആദ്യം അങ്ങനെയായിരുന്നു ഞാൻ വായിച്ചത്. അപ്പൊ ഞാൻ മുനിനാരായണ പ്രസാദനോട് ചോദിച്ചു, വിദ്വാൻ എന്ന് പറയുന്നത് കാണുന്നു എന്ന് പറയുന്ന ക്രിയയോടെ തന്നെ അന്വയിക്കേണ്ടത്, അതാണ് ക്രിയ. എന്നാ വിദ്വാൻ വരച്ച പണി പോലെ കാണും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നു. ആര്? ആരാ കാണുന്നത്? അപ്പൊ പുറത്തു നിന്നൊരു പദത്തെ അധ്യായിക്കേണ്ടി, അതൊരു ദോഷം. മറ്റൊന്ന് വിദ്വാൻ എഴുതിയിടുക, വരയ്ക്കുന്ന വിദ്വാനല്ല ചിത്രകാരനാണ്. വിദ്വാൻ എന്ന് സാറിനോട് പറയുന്നത് അറിയുന്നവനാണ്. അപ്പൊ അറിയുന്നവനെന്ന് പറയുന്നതിന് പോലെ ഇവിടെ വരയ്ക്കുന്നവൻ എന്നെ അറിയുന്നവനെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ആശയം യോജിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു തത്വജ്ഞാനിയുടെ കാര്യങ്ങൾ പറയുന്നു. എന്താന്ന് രാജഗുരു ഇങ്ങനെ എഴുതിയത്? ഒന്നുകൂടി ഞാൻ ചോദിച്ചു, ഇതെല്ലാം നേരിട്ട് ഗുരുവിൽ നിന്ന് പഠിച്ചെന്നാണല്ലോ പറയുന്നത്. നേരിട്ട് ചോദിച്ചാണ് പന്മനെ വെച്ച്. അപ്പോ പുള്ളി പറഞ്ഞു, എന്താണോ പുഷ്പമെന്ന് പറയാം, പുഷ്പമെന്ന് പറയാം, പിന്നെ കുട്ടി പറഞ്ഞ പോലെയും പറയാം. പിന്നെ അതിനെ കുറിച്ച് ചോദ്യോത്തരവൊന്നും ഉണ്ടായില്ല. അല്ല, ഇനിയിപ്പോ അങ്ങനെ വേണമെങ്കിൽ. പക്ഷെ ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ വിദ്വാനെന്ന് പറഞ്ഞു വിദ്യ ഉള്ളവൻ, അറിയുന്നവൻ എന്നാണ്. അത് വളരെ സ്പഷ്ടമാണ്, സംശയിക്കേണ്ട കാര്യം. പക്ഷെ വിദ്വാൻ എഴുതിയിടുക എന്നുള്ളത് വായിക്കുന്ന കൂട്ടത്തിൽ ഈ മലയാളത്തിന്റെ പരിചയക്കുറവുകൊണ്ടാണ്. ഈ ആശയം അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. നാട്ടുകാരൻ അങ്ങനെ ഒരു ആശയം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല. പക്ഷെ ഭാഷയിലുള്ള പരിചയക്കുറവുകൊണ്ട് വിദ്വാൻ എഴുതിയിടുമെന്ന് ചേർത്തങ്ങെടുത്തില്ല. ഇതുപോലെ പലയിടത്തും അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവരിപ്പം പ്രസിദ്ധീകരിക്കുന്നതിലൊക്കെ എന്ത് ചെയ്യും? ഒരു ഉരൊട്ടി പുരട്ടി അതാണ് എന്ന് വരുത്തത്തുമില്ല, എന്നോ ഇതാണെന്ന് വരുത്തത്തുമില്ല, അങ്ങനെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെയാണ്. അന്യമൊന്നും നേരെ അന്യാർത്ഥം എഴുതത്തില്ല. അന്യത്തിന്റെ അർത്ഥം തന്നെ ഒരു വലിയ വ്യാഖ്യാനമായിട്ടങ്ങ് എഴുതും. പിന്നെ അപ്പൊ ഗുരുക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെ തെറ്റ് തിരുത്താനും സമ്മതിക്കാനും ഒക്കെ വലിയ പ്രയാസമാണ്. ഗുരുവായിരുന്ന പ്രശ്നമില്ല. അപ്പൊ ഗുരു ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. ശിഷ്യന്മാർക്ക് ആശയക്കുഴപ്പമുണ്ടോ? അപ്പൊ ഇന്നലെ ഗുരു അല്ലായിരുന്നു, ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്ന് വേറെ ഒന്ന് പറയുന്നു. അപ്പൊ ഗുരുവാകാൻ പോകുന്നത് ഒരു ഇപ്പൊ അത് ഗുരു എന്ന് പറയുന്നത് നാരായണ ഗുരു എന്ന് എഴുതിയുകൊണ്ടാണ്. ഗുരു അങ്ങനെ ഗുരുവായതൊന്നുമില്ല. നാണു ആശാൻ, നാണു എന്നുള്ളത് നാരായണ എന്നാക്കി, ആശാൻ എന്നുള്ളത് ഗുരുവാക്കി, കുറച്ചൊന്ന് പരിഷ്കരിച്ച് ഗുരു അത്രയും ചെയ്തോളൂ. കാരണം പിന്നീട് നാണെന്നുള്ളതിന് കാരണം പിന്നീട് ഒരുപാട് വ്യവഹാരങ്ങളും എഴുത്തുകൂത്തുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു സ്റ്റാൻഡേർഡ് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു എന്ത് ചെയ്തു, നാണു ആശാരെന്നുള്ള ഒരു നാരായണ ഗുരു എന്നൊക്കെ അല്ല, വലിയ ഗുരുത്വം ഭാവിച്ചിട്ടൊന്നും ചെയ്തല്ല. അതുകൊണ്ടാണ് ഗുരുവിനോട് ആരെങ്കിലും ഏതെങ്കിലും കാര്യം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണോ എന്നേ ചോദിക്കത്തുള്ളൂ. മണ്ടത്തരം പറഞ്ഞാലും ശരി, ശരി പറഞ്ഞാലും ശരി. പിന്നെ ഈ കേൾക്കുന്നവരാണ് പറയുന്നത്, ആ അത് നമ്മൾ പറഞ്ഞാണ് ശരിയെന്ന് ഗുരു സമ്മതിച്ചു, അല്ലെങ്കിൽ ശരിയല്ല. ഇതൊക്കെ ഈ കേൾക്കുന്നവരുടെ വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് ഈ സംഭാഷണങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പം വരുന്നത്. സാധാരണഗതി അങ്ങനെയാ പറയും, രേഖപ്പെടുത്തിയിട്ടുള്ള സംഭാഷണങ്ങൾക്ക് അങ്ങനെയാണ്. ഒരുപക്ഷെ കൂടുതലൊക്കെ വിശദീകരിക്കുമ്പോൾ പറയുമായിരിക്കാം, പക്ഷെ ചോദ്യോത്തരം എന്നുള്ള നിലയ്ക്ക് സാധാരണ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്, അങ്ങനെയാണോ എന്നാണ്. അപ്പൊ അങ്ങനെ അടിച്ച് ഏപ്പിച്ച കെട്ടിപ്പൊക്കിയ ഗുരുത്വമൊന്നുമല്ല. അപ്പൊ അത് തന്നെ അനുകരിച്ചിട്ട് ആരെയും അനുകരിക്കാൻ പാടില്ല. നമ്മൾ ഒരു മനുഷ്യരെയും ജീവിതത്തിൽ അനുകരിക്കുക, അത് അബദ്ധമാണ്. അപ്പൊ അനുകരിച്ചിട്ട് അവിടെ എന്താണ് ഗുരു എന്നൊക്കെ എഴുതി വയ്ക്കുക, അതൊക്കെ ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് പിന്നെ തിരുത്തമ്മയാത്ത ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആരായാലും ശരി, അത് പറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ ഇതൊക്കെ ഇത് പറയുന്ന എന്തിനെന്ന് വിചാരിക്കും. ആരോടുള്ള വിദ്വേഷം കൊണ്ടല്ല, നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ അതൊക്കെയാണ് ശരിയെന്നും മറ്റുള്ളവർ വിശ്വസിച്ചു. അപ്പൊ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും. അത് തെറ്റ് കണ്ടുപിടിച്ച് പറയാൻ വേണ്ടി പറയുന്നതല്ല, വളരെ സ്പഷ്ടമായ ദർശനങ്ങളാണ്. ഇപ്പൊ പലയിടത്തും നമുക്ക് രണ്ടോ മൂന്നോ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാം, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റേത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് ഒന്നാമത്തെ പദ്യം തന്നെ ആത്മോദ്ദേശം. പലതരത്തിലും വ്യാഖ്യാനിക്കാം. അപ്പൊ അത് ഇന്നതാണ് ശരിയെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, കാരണം അതിന്റെ അന്യമൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഒന്നിനെ നിന്ന് വാശി പിടിക്കുന്ന അർത്ഥമില്ല. ആ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, മറ്റൊന്ന് വ്യാഖ്യാനിക്കാം. അതിപ്പോ ഗുരു തന്നെ അത് വ്യാഖ്യാനിച്ചെങ്കിൽ നാളെ വരുന്നവരെന്ത് ചെയ്യും? ഗുരു ഒരു വ്യാഖ്യാനം വഴി പേര് വെച്ചില്ലെന്ന് വെച്ചു, നാളെ വരുന്നവർ അത് ശരിയല്ലെന്ന് പറയും അവർക്ക്. കാരണം അതിനുള്ള പഴുതുണ്ട്, പലതരത്തില് അന്യങ്ങൾ മാറാം. അത് മലയാള ഭാഷയിൽ വളരെ എളുപ്പമാണ്, സംസ്കൃതത്തിൽ അത്ര എളുപ്പമല്ല. എന്നാലും അവിടെയും ചെയ്യാം. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല, ഇതൊക്കെ അബദ്ധമാണ്. അങ്ങനെയൊക്കെ വിദ്വാൻ എഴുതിയിടുക എന്നൊക്കെ പറയുന്നു, കർത്താവും ക്രിയയും തമ്മിൽ അന്വയിക്കണം എന്ന് പറയുന്ന ആ പ്രാഥമികമായ നിയമം അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് ഭാഷയിലുള്ള പരിചയം അല്ല. ഈ ആശയം അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല അങ്ങനെ പറയരുത്. പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഇത് തന്നെ എന്താണ് ആര് വരച്ചാലും ശരി ഇത് അസത്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അത് ശരി, ആശയത്തിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വരുന്ന അന്വയത്തിലാണ്. അത് നമ്മുടെ ഭാഷാ പരിജ്ഞാനം കുറവുണ്ടാണെന്ന് ഇത് സംബന്ധിച്ച പ്രശ്നം തോന്നുന്നു. പിന്നെ അവിടെ കിടന്ന് വരണ്ട് വരണ്ട് പിന്നെ അതിനെ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നേ. ആശയം വരുമ്പോൾ ശരിയാ പറയുന്നു, ആര് പറഞ്ഞാൽ. അപ്പോ ചിത്രത്തെ കുറിച്ച് പറയുന്ന എന്താണ്? അത് സത്യമല്ല എന്ന് വെച്ചാ പാമ്പ് എന്റെ പടം വരച്ച അത് പാമ്പല്ല, സത്യമല്ല. പിന്നെ അതൊരു നിഴലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിബിംബമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിബിംബമുണ്ട്. അതും പറയാൻ പറ്റില്ല. പാമ്പ് അസത്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പാമ്പിന് സത്യമാണ്, അതുപോലെ സത്യമില്ല, അതുകൊണ്ടത് അസത്യം എന്ന് പറയും. അങ്ങനെ പറയാം. എന്നാൽ ചിത്രം പൂർണ്ണമായും അസത്യം എന്ന് പറയാൻ പറ്റത്തില്ല. രജ്ജുസർപ്പം പോലെ അല്ല. അത് രജ്ജുസർപ്പം എന്നുള്ള രീതി അതിനെ കാണാൻ പറ്റത്തില്ല. കാരണം അവിടെ കാണുന്ന ക്യാൻവാസ് സത്യമാണ്, അവിടെ ചേർത്തിരിക്കുന്ന ചായക്കൂട്ടുകൾ സത്യമാണ്, അത് വരയ്ക്കാൻ ഉപയോഗിച്ച ബ്രഷ് സത്യമാണ്, വരച്ചവനൊരു സത്യത്വമുണ്ട്, പിന്നെ അവൻ്റെ ഉള്ളിലൊരു ഭാവനയുണ്ട്, ആ ഭാവന അസത്യം എന്ന് പറയാൻ പറ്റില്ല. അതുമായുള്ള ഉണ്ടായതാണ്, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് പുറത്ത് ചിത്രം പോകുന്നത്. അപ്പൊ രജ്ജുസർപ്പം പോലെ അത് അസത്യം എന്നും പറയാൻ പറ്റില്ല. അപ്പോ സത്യവും അസത്യവും ഒന്നും രണ്ട് തികച്ചും വിഭിന്നമായ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ കാണാൻ പറ്റില്ല. പിന്നെ എന്താണോ നേഴ് ഈ പറയുന്നു, എന്താണോ ബിംബവും പ്രതിബിംബവും പോലെ ഈ ലോകത്ത് കാണാൻ പറ്റത്തില്ല. അത് ലോകത്ത് പ്രതിബിംബം എന്നങ്ങനെ സാധാരണ ആരും പറയാറില്ല. പക്ഷെ ലോകത്തെ പ്രതിബിംബം പോലെ എന്നു അങ്ങനെ പറയാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യ. ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം എന്ന് പറയും. ദർപ്പണത്തിൽ കാണുന്ന ഒരു നഗരത്തെ പോലെ അങ്ങനെ പറയും. പ്രതിബിംബം പോലെ എന്ന് പറയും. പ്രതിബിംബം എന്ന് പറയുന്നത് പ്രതിബിംബം പോലെ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്, ഒന്നാകത്തില്ല. അത് ഉദാഹരണമായിട്ട് പറയുകയാണ്. അതിവിടെ പറയുന്നത് ആത്മാവിനെ കുറിച്ചുമല്ല, പ്രപഞ്ചത്തെ കുറിച്ചാണ്. നമുക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചം എന്നാണ്. എഴും ഉലകെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീതമാകുന്ന ഈ പ്രപഞ്ചമാണ്. ഇനി ആത്മാവിനെ സംബന്ധിച്ച് പ്രതിബിംബം എന്ന് പറയാറുണ്ട്, അതിനെ കുറിച്ചുമല്ല ഇവിടെ പറയുന്നു. അപ്പോ പ്രപഞ്ചത്തെ കുറിച്ച് അത് ബിംബവുമല്ല പ്രതിബിംബവുമല്ല. അപ്പോ ഇത് എന്ന് പറയുമ്പോ ഇത് പ്രതിബിംബം പോലെ എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. പ്രപഞ്ചം ഒരു പ്രതിബിംബം പോലെ എന്ന് പറയുന്നിടത്ത് എന്തിന്റെ പ്രതിബിംബം പോലെ എന്നൊരു ചോദ്യം ചോദിച്ച ഉത്തരവ്. ഏതിന്റെ പ്രതിബിംബം പോലെയാണ്? ഇത് പ്രതിബിംബം പോലെ ആവണമെങ്കിൽ എന്ത് വേണം? പ്രതിബിംബം പോലെ സംബന്ധിച്ച് പ്രതിബിംബം പോലെയാണ്. പക്ഷെ എന്തിന്റെ പ്രതിബിംബം പോലെ? കാരണം അങ്ങനെ ഒരു ബിംബമില്ലല്ലോ. പ്രതിബിംബം പോലെ എന്ന് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പറയാം. എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സത്യമല്ല, പ്രതീതി മാത്രമാണ്. പക്ഷെ എന്തിന്റെ പ്രതിബിംബം പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നമുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രതിബിംബ ദൃഷ്ടാന്തം, പ്രതിബിംബ ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ അങ്ങനെ വലിയൊരു പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ ദൃഷ്ടാന്തം ശരിയാണ്. ദൃഷ്ടാന്തം പറയുന്നിടത്തും വലിയ പൊരുത്തക്കേടുകൾ വരാൻ പാടില്ല. ഇവിടെ വലിയ പൊരുത്തക്കേട് വരും. പ്രപഞ്ചത്തെ പ്രതിബിംബം പോലെ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതിബിംബം എന്നുള്ളതിന് ഉത്തരം കിട്ടാറില്ല. അപ്പൊ ഇതിന്റെ പ്രപഞ്ചത്തിന്റെ ബിംബയുടെ ഉത്തരം കിട്ടാറില്ല. അപ്പോൾ ആ പ്രതിബിംബം പോലെ എന്ന് പറയുന്ന ആ ദൃഷ്ടാന്തം അല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ബിംബമില്ലാത്തതുകൊണ്ട് ബിംബമില്ലാത്തതിന് പ്രതിബിംബം ഉണ്ടാകത്തില്ല. അപ്പോൾ പ്രപഞ്ചത്തെ പ്രതിബിംബം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിന്റെ മൊത്തം കാര്യം പറയുകയാണ്. നമ്മൾ മുമ്പിൽ കണ്ണാടി എടുത്ത് പിടിക്കുമ്പോൾ കാണുന്ന നമ്മുടെ പ്രതിബിംബത്തെ കുറിച്ച് പറയുന്നതാണ്. അത് ശരി, അവിടെ നമുക്ക് എന്താണ് ബിംബമുണ്ട്, നമ്മുടെ മുഖം ബിംബമാണ്, പ്രതിബിംബം വരാം. പക്ഷെ പ്രപഞ്ചത്തെ മുഴുവൻ പ്രതിബിംബം എന്ന് പറയണമെങ്കിൽ ബിംബം ഏതെന്ന് ചോദ്യം. അപ്പോ പ്രപഞ്ചം അങ്ങനെ പ്രതിബിംബം പോലെ എന്ന് പറയുന്നിടത്ത് പ്രപഞ്ചത്തിന് ബിംബമില്ലാത്തത് കൊണ്ട് പ്രതിബിംബം പോലെ എന്ന് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ആത്മാവിനെ സംബന്ധിച്ച് ജീവാത്മാവ് പ്രതിബിംബം പോലെയാണ് അത് പറയാം. കാരണം അവിടെ എന്താണ് ആത്മാവിന്റെ പ്രതിബിംബം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബിംബമുണ്ട് പ്രതിബിംബമുണ്ട് രണ്ടും ഉള്ളിടത്തെ ആ ദൃഷ്ടാന്തം പറയാൻ പറ്റും എന്നാണ്. പരമാത്മാവിന്റെ പ്രതിബിംബം പോലെയാണ് ജീവാത്മാവ് അത് പറയാം. എന്തുകൊണ്ട്? പരമാത്മാവ് എന്ന് പറയുന്ന അവിടെ ഒരു ബിംബമുണ്ട്, ജീവാത്മാവ് എന്ന് പറയുന്ന പ്രതിബിംബമുണ്ട്. അങ്ങനെ ഒന്ന് സ്വീകരിക്കുന്നു. ഇനി അതുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം. അങ്ങനെ ഒരു സിദ്ധാന്തം സ്വീകരിക്കുന്നു. അപ്പോൾ പ്രതിബിംബം പറയുന്നിടത്ത് ബിംബം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചാലേ പ്രതിബിംബം പറയാൻ പറ്റും, എന്നാലേ പിന്നെ അതിനെ ദൃഷ്ടാന്തമാക്കാൻ പറ്റും. അപ്പൊ പ്രപഞ്ചം അതുപോലെ പറയാനും പറ്റുന്നില്ല ആത്മാവിനെ കുറിച്ച് പറയും. അപ്പോ എന്താണോ സാധാരണ പറയുന്ന ബിംബ പ്രതിബിംബവാദം എന്ന് പറയുന്നുണ്ട് അദ്വൈതത്തിൽ, അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനെ നിഷേധിക്കുന്നു. സാധാരണ ബിംബപ്രതിബിംബവാദം പറയുന്നത് ഈശ്വരന് അല്ലെങ്കിൽ ബ്രഹ്മത്തെ ബിംബമായിട്ടും ജീവന് പ്രതിബിംബമായിട്ട് കൊടുക്കുന്നു. ആ കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പലരും അങ്ങനെയൊക്കെ കാട് കയറി പോയിട്ടുണ്ട്. അവിടെ കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ പറയുന്നത് ബിംബത്തെയും പ്രതിബിംബത്തെയും അംഗീകരിക്കുന്നു. പ്രപഞ്ചം പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഏതിന്റെ പ്രതിബിംബം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു ബിംബത്തെ ആരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതെവിടെ ഇരിക്കുന്നു? ഒറിജിനൽ പ്രപഞ്ചം. അപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ച ഒരു പ്രതിബിംബമാണ് വേണമെങ്കിൽ പറയാം. എന്താണ് ആത്മാവൻ പ്രപഞ്ചം പ്രതിബിംബിക്കുന്നു അതുപോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊരു പോരായ്മ ഇതാണ് അങ്ങനെ പറയുന്നിടത്ത്. ഇനി വേണമെങ്കിൽ ആത്മാവിനെ പ്രപഞ്ചത്തിന്റെ പ്രതിബിംബം പതിയുന്നു എന്ന് പറഞ്ഞാലോ? അങ്ങനെയാണ് പറയുന്നത്. ആത്മാവിൻ പ്രപഞ്ചത്തിന്റെ പ്രതിബിംബം പതിയുന്നാണ് നമ്മൾ കാണുന്നത് എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും പ്രശ്നം വരും. അപ്പൊ നിങ്ങളീ പറയുന്ന പ്രപഞ്ചം നിങ്ങളിൽ പതിയുന്ന പ്രതിബിംബത്തിൽ നിന്ന് വേറെയാണല്ലോ. അതെവിടെയാ? അതെവിടെയാ? അപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ബിംബപ്രതിബിംബ ന്യായം ശരിയാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനെ സംബന്ധിച്ച് ബിംബപ്രതിബിംബവാദം ശരിയാവും അതിവിടെ പറയുന്നുമില്ല. അതുകൊണ്ട് പരാമർശിക്കുന്നേയില്ല. അപ്പൊ പിന്നെ പ്രതിബിംബ ദൃഷ്ടാന്തത്തെ വിടുക. അതുപോലെ അല്ല ഇത്. പിന്നെ ഈ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി പുണ്യം നിജാന്തർഗതം അത് പ്രതിബിംബം പോലെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണോ, അങ്ങനെ ഒരു ദൃഷ്ടാന്തത്തെ എടുക്കുമ്പോൾ ബിംബം പ്രതിബിംബം എന്നൊന്നും ചിന്തിക്കരുത്. ചിന്തിക്കാതെ എന്താണ് കണ്ണാടി കാണുന്ന ഒരു മരത്തിന്റെ പ്രതിബിംബം, ആ പ്രതിബിംബം സത്യമല്ലോ. ആ സത്യമല്ലാത്ത പോലെ ആത്മാവിൽ കാണുന്ന പ്രതിബിംബമായിട്ട് പ്രപഞ്ചത്തെ കാണുന്നത് സത്യമല്ല എന്ന് കാണുന്നു. അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. തന്നിൽ തന്നെ കാണുന്ന ഒരു പ്രതിബിംബമാണ് പ്രപഞ്ചം. അപ്പോ അങ്ങനെ ഒരു ഭാവന ചെയ്യുക, ഭാവന എന്നുള്ള ഒരു നല്ലതാണ്. കാരണം ബോധിക്കേണ്ട എന്താണ്, പ്രപഞ്ച അസത്യം എന്നാണ്. പ്രപഞ്ച അസത്യം എന്ന് ബോധിക്കുന്നതിന് ഒരാൾക്ക് പറയാം ഇതൊരു പ്രതിബിംബം പോലെയാണ് ഞാൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പറയാം. പക്ഷെ ആ ഉദാഹരണത്തില് ഒരു യുക്തിയില്ല, അതാണ് ഇവിടെ പറയുന്നത്. യുക്തി വേണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു സാമാന്യമായ നിയമമുണ്ട്, അത് അതിൽ ഉള്ള ആ ചേരുന്ന അംശത്തെ മാത്രം എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോ ചേരുന്ന അംശം എന്ന് പറയുന്നത് എന്താണ്, നിഴല് സത്യമല്ല, അതുപോലെ പ്രപഞ്ചവും സത്യമല്ല. അപ്പോ അങ്ങനെ ആ ഒരംശം മാത്രം വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ പറയാം പ്രപഞ്ചം സത്യമല്ല എന്നുള്ളതിന് നിഴലിനെ പോലെ മനസ്സിലാക്കുക എന്നുള്ള പറഞ്ഞു. അങ്ങനെ പറയുന്നത് വരുന്നത് ദൃഷ്ടാന്തം എടുക്കുമ്പോൾ ആ ദൃഷ്ടാന്തത്തിലൊരു യുക്തി വേണം. നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള അംശം എടുത്താൽ മതി, പക്ഷെ ദൃഷ്ടാന്തത്തിലൊരു യുക്തി വേണം, എടുക്കുന്ന ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തത്തിലെ യുക്തി ഇല്ലെന്നാണ് പറയുന്നത്. അല്ലാതെ പ്രപഞ്ചം നേടുന്ന പോലെയാണ് നമ്മളിലിരിക്കുന്നത്, പ്രപഞ്ച അസത്യമാണെന്ന് പറയുന്നിടത്തല്ല, ആ ദൃഷ്ടാന്തമേ യുക്തിഹീനമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വേറെ ഉദാഹരണം എടുക്കുന്നു, ചിത്രപട ദൃഷ്ടാന്തം. ഇതും മുമ്പേ ഉള്ളതാണ്. ചിത്രപടം പോലെ എന്ന് പറയും, എന്നുവെച്ചാൽ ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ. അതാകുമ്പോ ഇവിടെ യോജിക്കും. എന്താണെങ്കിൽ അത് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. എന്താണ്, ചിത്രകാരൻ തന്റെ ഉള്ളിലിരുന്ന വാസനയെ നാനാരൂപത്തിൽ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ചിത്രകാരൻ ഈശ്വരനാണെന്ന് പറഞ്ഞു. ഈശ്വരന്റെ ഉള്ളിലിരുന്ന ഭാവന വാസന അതിനെ നാനാരൂപത്തിൽ പ്രകടിപ്പിച്ചു. അവിടെ എവിടെ പ്രകടിപ്പിച്ചു, ക്യാൻവാസ് വരയ്ക്കുന്ന ചിത്രം, ചായം, ഇതെല്ലാം ഈശ്വരന്റെ മായ. അതവിടെ പറയുകയും ചെയ്തത് എന്താണ്, മായയ സ്വസ്യ, ഇതൊക്കെയാണ് മായ. അപ്പൊ മായയുണ്ട് അവിടെ, ചിത്രകാരനുണ്ട്, ഒരു ചിത്രമുണ്ട്, ആ ചിത്രം സത്യമുണ്ട്, സർപ്പത്തെ പോലെ സത്യമുണ്ട്. പിന്നെ ചിത്രത്തെ ഉദാഹരണം എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്, ചിത്രത്തെ ഉദാഹരണമായിട്ട് എടുക്കുന്നതിന്റെ ഗുണം നമുക്കത് എല്ലാം സത്യമായിട്ട് അനുഭവപ്പെടുന്നു, എല്ലാം വ്യക്തമായ സത്യമായിട്ട്. രജ്ജുസർപ്പം എന്ന് പറയുമ്പോൾ അവിടെ എന്ന് വെച്ചാൽ അതൊരു ക്ഷണികമായ അനുഭവമാണ്. അങ്ങോട്ട് ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. ഉദാഹരണത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ ഒരു സിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ട്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ട് ഇങ്ങനെ ഒരു വളരെ ദുർബലമായ ഒരു ഉദാഹരണം എടുത്താണത് പറയുന്നത്. വളരെ ക്ഷണികമായ അത് വെച്ച് വിശദീകരിക്കുമ്പോഴാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസം വരുന്നു. അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അന്യതാഖ്യാതി, അഖ്യാതി, അനുഗതീയാഖ്യാതി, അതെങ്ങനെയാണ് അത് കാണുന്നതിനെ കുറിച്ച് ഒരുപാട് തർക്കവിതർക്കങ്ങളുണ്ട്. ഉള്ളിലിരിക്കുന്ന സംസ്കാരം അതുകൊണ്ട് പുറത്തുള്ള സർപ്പമാണോ കാണുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് തർക്കവിതർക്കങ്ങളുണ്ട്. അത് അതിലൂടെ അതുപോലെ ഒന്ന് സമർത്ഥിക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. വലിയ വാദപ്രതിവാദം, കാരണം അത് ക്ഷണികമായ ഒരു അനുഭവമാണ്. പക്ഷെ വരച്ചു വച്ചിരിക്കുന്ന പാമ്പ് സത്യമായ പാമ്പല്ലെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും സത്യമല്ല എന്നുള്ള കാര്യം. ആ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിഴലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ബിംബം അവിടെ എന്നുള്ള ചോദ്യം വരും, അതിനും ഉത്തരം പറയാൻ പ്രയാസം. വളരെ യോജിച്ച ഒരു ദൃഷ്ടാന്തത്തെ ഗുരു ഇവിടെ അവതരിപ്പിച്ചു. അതിനുമുമ്പ് ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുള്ള തന്നെ പുതിയൊരു സംഭവമല്ല. പലരും ഇത് ഗുരു എന്തോ ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ പറയും. വിദ്യാരണ്യസ്വാമിക്ക് ഉദാഹരണം പറയുന്നു. അത് ഈ വ്യാഖ്യാനിക്കുന്നവർക്ക് നമ്മളീ പഴയ ശാസ്ത്രങ്ങളിലുള്ള പരിചയമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതെല്ലാം ഗുരുവിന്റെ കണ്ടുപിടുത്തമായിട്ടാണ് എല്ലാം ഗുരു കണ്ടുപിടിച്ചതെന്നാണ്. കാരണം ഇവന്മാർക്ക് വിവരമേ ഇല്ല നമ്മുടെ പഴയ ശാസ്ത്രങ്ങളെ കുറിച്ച്. എന്തിനാണ് മലർമാല നാഗമാമോ എന്ന് പറയുന്ന ഉദാഹരണം ശങ്കരാചാര്യ തിരുത്തി എന്നാണ് വ്യാഖ്യാനം എഴുതിയത്. ശങ്കരാചാര്യർക്ക് ശേഷം എത്രയും പേര് ഉദാഹരണം പ്രയോഗിച്ചിരിക്കുന്നു, ധാരാളം പേര്. മലർമാല നാഗമെന്നുള്ള ഉദാഹരണം സുരേശ്വരാചാര്യർ, അങ്ങനെയുള്ള പലരും അത് പ്രയോഗിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ശിഷ്യന്മാരെന്ന് കരുതുന്നവര് ഗുരു ആദ്യം ഉപയോഗിച്ചതെന്നു മുന്നേ നവീകരണം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി പിടിപ്പിക്കുന്നു. ഗുരു അത് ശരിയാക്കിയെടുത്ത ഇതിന്റെ പ്രശ്നം എന്താണ്? ഈ പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള പരിചയക്കുറവ്, അവര് പറയുന്നത് എന്താണ്? ഇത് മനസ്സിലാക്കുന്നതിന് പഴയ ശാസ്ത്രമൊന്നും ആവശ്യമില്ലെന്നാണ്. അതൊക്കെ പഴയ കാലത്താണ് അതിന്റെയൊക്കെ ആവശ്യം. ഇന്നത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ ശാസ്ത്രങ്ങളുടെ ആവശ്യമില്ല. ഇന്നത്തെ ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കുന്നു, ഇന്നത്തെ ശാസ്ത്രം കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് പഴയ ശാസ്ത്രമാണ്, പഴയ ശാസ്ത്രം കൊണ്ടേ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒരു തലകുത്തി നിൽക്കുന്നവരാണ് ആദ്യം ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തും. പഴയ ശാസ്ത്രം എന്ന് വെച്ചാൽ അത് പഴയ ശാസ്ത്രങ്ങളുടെ പഠനം കൊണ്ടല്ലാതെ അത് മനസ്സിലാകത്തില്ല. നിങ്ങളീ പഴയ ശാസ്ത്രത്തെ 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ശാസ്ത്രത്തെ ഇന്നത്തെ ശാസ്ത്രം കൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് രണ്ടു വഴിക്കാ പോകുന്നു എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് പറയുന്നത്. രണ്ടിന്റെ അന്വേഷണ രീതി, അതിന്റെ പ്രതിപാദന രീതി, അതിന്റെ പശ്ചാത്തലം എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. കാരണം അന്നിത് എഴുതിയവർക്ക് ഇന്നത്തെ ഈ ശാസ്ത്രത്തെ കുറിച്ചൊന്നും യാതൊരു ധാരണയും യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. അവർക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഈ ശാസ്ത്രത്തിനനുസരിച്ച് ഇന്നത്തെ ശാസ്ത്രം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്? അവരുടെ പശ്ചാത്തലമേ വേറെയാണ്. അവരോരോ കാര്യങ്ങളും നിഷേധിക്കുന്നതും സമർത്ഥിക്കുന്നതും ഒക്കെ അന്ന് പറഞ്ഞിരുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നിഷേധിക്കുന്നു, അന്ന് പറഞ്ഞിരുന്ന അവർക്ക് സ്വീകാര്യമായ കാര്യങ്ങളെ സമർത്ഥിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ചില കാര്യങ്ങൾ അത് ആർക്കും എടുക്കാം. അത്രയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ റെയിലിൻ വേഗം ജയിക്കും. അല്ലെ, റെയിൽ കൊണ്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ജലനരം ഇതെല്ലാം മുഠരും ഞാനുമായി ജയിലിൽ, ജയിൽ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ ജയിലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഉദാഹരണങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും എടുക്കുന്നു എന്നുള്ളതല്ലാതെ പൂർണമായി ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത് വ്യാഖ്യാനിക്കുന്നു. അല്ലാതെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇവര് വായിച്ചു നോക്കുമ്പോൾ ഇവർക്ക് വരുന്ന ഒരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ, ഇവരിന്ന് പഠിക്കുന്നതും ഇതുമായിട്ട് ഒക്കുന്നില്ല. അതാണ് ഇന്ന് പഠിക്കുന്നത് ഇതുമായിട്ട് നോക്കുമ്പോൾ ശരിയാവുന്നത്. കാരണം ഇത് ഇന്നത്തെ പഠനമല്ല. അപ്പം പിന്നെ ഒപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പുതിയ ശാസ്ത്രങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നത്. അത് ഒക്കത്തില്ല, വലിയ പ്രയാസം. ശരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒപ്പിക്കാൻ പ്രയാസം. രണ്ടുപേരും രണ്ട് തലത്തിൽ നിന്നും ഉണ്ടാവും. പറയും തത്വചിന്തയുടെ രീതി വേറെ, ആധുനിക സയൻസിന്റെ രീതി വേറെ. തത്വചിന്തകളിലും ഒരുപാട് മാറ്റമുണ്ട്. തത്വചിന്തയാണ് മാറി മാറി മാറി വന്ന് സയൻസായി മാറിയത്. മാറിയാണ് സയൻസായത്. ആ സയൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ അതുകൊണ്ടാണ് ഇവരിതിനെ ഇതിൽ കിടന്ന് ഇങ്ങനെ കുഴയുന്നത്, മനസ്സിലാക്കാൻ വയ്യ. അപ്പൊ ഇതെല്ലാം പഴയ പ്രാചീനമായ ചിന്താരീതിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ടാണ് മറ്റ് ശാസ്ത്രങ്ങളുടെ അറിയണമെന്ന് പറയും. ഒരു സിദ്ധാന്തം പറയുമ്പോൾ അതിനുള്ള പൂർവപക്ഷത്തെ കണ്ടിട്ടായിരിക്കും പറയുന്നത്. ആ പൂർവപക്ഷം എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് സിദ്ധാന്തം മനസ്സിലാവും. അല്ലാതെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല. അല്ല, ഇന്നത്തെ സയൻസിനനുസരിച്ച് സിദ്ധാന്തം വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞു സ്വയം വെട്ടികളാകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് വരച്ച പാമ്പിന്റെ ദൃഷ്ടാന്തം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുതന്നെയാണ്. അതെല്ലാവർക്കും മനസ്സിലാവും ഈ പറയുന്നത്. ഇത് അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പക്ഷെ അതിനൊരു നല്ല ദൃഷ്ടാന്തം കൊടുത്തു, അത്രയേ ഉള്ളൂ. പ്രപഞ്ചം ഒരു ചിത്രം പോലെയാണോ? പ്രപഞ്ചം പ്രതിബിംബം പോലെയാണെന്ന് പറയുമ്പോൾ തന്നിൽ കാണുന്ന പ്രതിബിംബം പോലെയെന്ന് പറയാം. പ്രപഞ്ചം ചിത്രം പോലെ എന്ന് പറയുമ്പോൾ ക്യാൻവാസിൽ ആരോ വരച്ച ഒരു ചിത്രം പോലെ. രണ്ടിടത്ത് ശ്രമിക്കുന്ന എന്താണോ ഇത് അസത്യമാണെന്ന് ബോധിപ്പിക്കാൻ തന്നെ. പക്ഷെ അതിൽ ഏതാണ് യോജിക്കുന്ന ഒരു ദൃഷ്ടാന്തം, അത് ചിത്രം എന്ന് പറയുന്നതെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇത്രയാണ് മനസ്സിലാക്കുന്നത്. Thank you.